കരകാണ കടലിലേ തിരയുടിയ കടവിലേ കരകാണ കടലിലേ തിരയുടിയ കടവിലേ ബലവീശി വയറിഞ്ഞ് കരളുരുകി കാത്തിരിക്കും ദുഃഖിതരെ തുല്യ ദുഃഖിതരെ ഒരു പോരു കരം പിടിച്ച് കരകയറ്റി വഴി നടത്താൻ കരുണയുള്ളൻ കൂടെയുണ്ട് കർത്തൻ കൂടെയുണ്ട് ഒരു പോരു കരം പിടിച്ച് കരകയറ്റി വഴി നടത്താൻ കരുണയുള്ളൻ കൂടെയുണ്ട് കർത്തൻ കൂടെയുണ്ട് യേശു കൂടെയെങ്കിൽ പെരുത്ത മീൻ കയറും വല നിറയും വള്ളം നിറയും കുട്ട നിറയും ചുമക്കാനും കഴിയാത്ത ഭാരമേറും ഉള്ളിൽ മോദമേറും കണ്ണിൽ ശോഭയേറും ദുഃഖം പോയി മറയും പറഞ്ഞാലും തീരാത്തുല്ലാസമേറും പോരു പോരു പിടിച്ച് കരകയറ്റി വഴി നടത്താൻ കരുണയുള്ളൻ കൂടെയുണ്ട് കർത്തൻ കൂടെയുണ്ട് രക്ഷ പ്രാപിച്ചെന്നാൽ ശിക്ഷ പോയി മറയും പാപമകലും ശാപമകലും രോഗമകലും തകർക്കാനും കഴിയാത്ത ശക്തിയേറും ആത്മശാന്തിയേറും ദൂതർ കാവലേകും യേശു ചേർത്തിണയ്ക്കും സാത്താന്റെ പോരെല്ലാം തകർന്നു പോകും പോരു പോരു പിടിച്ച് കരകയറ്റി വഴി നടത്താൻ കരുണയുള്ളൻ കൂടെയുണ്ട് കർത്തൻ കൂടെയുണ്ട് കരകാണ കടലിലെ തിരയൊഴിയ കടവിലെ മലവീശി വയറിഞ്ഞ് കരളുരുകി കാത്തിരിക്കും ദുഃഖിതരെ തുല്യ ദുഃഖിതരെ പിടിച്ച് കരകയറ്റി വഴി നടത്താൻ കരുണയുള്ളൻ കൂടെയുണ്ട് കർത്തൻ കൂടെയുണ്ട് പോരു പോരു കരം പിടിച്ച് കരകയറ്റി വഴി നടത്താൻ കരുണയുള്ളൻ കൂടെയുണ്ട് കർത്തൻ കൂടെയുണ്ട്